വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാസിനീം ശ്യാമാംഗീം മധുസിക്തസൂക്തിം അമൃതാനന്ദാത്മികാം ഈശ്വരീം. വാക്യകാരം വരരുചിം ഭാഷ്യകാരം പതഞ്ജലിം പാണിനീം സൂത്രകാരം ച പ്രണതോസ്മി മുനിത്രയം. പാപ്പാനെ ആദ്യം നോക്കണം, സേട്ടാണോ അനട്ടാണോ? അജന്തത്തിൽ ഏതൊക്കെയാണ് സേട്ട്? പഠിച്ചിട്ടുള്ളവർ വളരെ ചുരുക്കമേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് അവധി കിട്ടുന്നുണ്ട്, എന്നിട്ടും പഠനം നടക്കുന്നു. ഞാനും അവധി എടുക്കും വിചാരിക്കുന്നതൊക്കെ പഠിച്ചുകൊണ്ട് വരും എന്ന് അവധിയാണല്ലോ. നാളെ വരുമ്പോൾ എല്ലാം റെഡിയാകും. അവധിയെടുത്ത് പഠിക്കാനും നടക്കില്ല. വ്യാകരണം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു മാസം അവധി എടുത്തിട്ടിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ്. വ്യാകരണം പഠിക്കണമെങ്കിൽ എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കും, അവധിയുമായിട്ടതിന് ബന്ധമില്ല. ഇന്നലെ പഠിക്കാൻ പറ്റും, എല്ലാ ദിവസവും കുറേശ്ശെ പഠിച്ചുകൊണ്ടിരിക്കുക, അതാണ് അതിൻ്റെ രീതി. അല്ലാതെ നിങ്ങൾ ശരി ഒരാഴ്ച അവധി എടുത്ത് പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഒരാഴ്ച പട്ടിണി കിടന്നിട്ട് ഒരു ദിവസം അതെല്ലാം കൂടെ കഴിക്കും പോലെ ആയിരിക്കും. ഒരു ദിവസം കഴിച്ചു കളയാം, പിന്നെ ദിവസം പട്ടിണി കിടന്നതല്ലേ, അതുപോലെ ആയി പോകും. അതുകൊണ്ട് അവധിയെടുത്ത് പഠിക്കാം എന്ന് ചോദിച്ചാൽ വ്യാകരണം നടക്കത്തില്ല. പഠിക്കണോ, എല്ലാ ദിവസവും കുറേശ്ശെ പഠിച്ചുകൊണ്ടിരിക്കണം. സാഹചര്യങ്ങൾ എന്തായാലും വിടാൻ പാടില്ല. അപ്പം നമ്മളറിയാതെ തന്നെ ഇതെല്ലാം ഉപസ്ഥിതമാകും, അല്ലെങ്കിൽ പ്രയാസമാണ്. പാപ്പാനെ കുടിക്കുക എന്നുള്ളതാണ്. പകാരാന്തത്തിൽ ഹലന്തത്തിൽ ഏതൊക്കെയാണ് അനുതാത്തങ്ങൾ? ഒന്ന് രണ്ടു പേരൊക്കെ പറയുന്നുണ്ട്. സ്പീഡിന് പറയാനും കൂടെ പഠിക്കണം, എന്നാൽ മറക്കത്തില്ല. അതുകൊണ്ടാണ് പതുക്കെ പറയുമ്പോൾ പതുക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓർത്ത് പറയുന്നു എന്നാണ്. അല്ല, പറയാതിരിക്കുന്നതിനപേക്ഷിച്ചതല്ല അത് തന്നെ. ഒന്നും പറയാതിരിക്കുന്നതെന്ന് നല്ലത്, ഓർത്തെങ്കിലും പറയുന്നുണ്ടല്ലോ. അല്ല, നിങ്ങൾ സ്ക്രീനിന്ന് പറയുകയാണെങ്കിൽ അത് നാക്കിൽ ഉറച്ചു കഴിഞ്ഞു. നാക്കിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഓർത്ത് പറയേണ്ട കാര്യമില്ല. തുടങ്ങിക്കഴിഞ്ഞാൽ ആ തനിയെ പോകുള്ളൂ, ഓർമ്മയുടെ ആവശ്യമില്ല. അവസാനം വെന്റിലേറ്റർ കിടങ്ങുമ്പോൾ ആരെങ്കിലും തട്ടിയിട്ട് പുപ്പ് എന്ന് പറഞ്ഞാൽ പറഞ്ഞോളൂ, ആപ്പി ചുപ്പി ചുപ്പ് തപ്പത്തി സർവസ്ത്രയോ ദശ. നാക്ക് പൊങ്ങുമെങ്കിൽ പറയും, ഇല്ലെങ്കിൽ പറ്റത്തില്ല. നാക്കിൽ ഉറച്ചാലുള്ള ഗുണം അതാണ്. അപ്പോൾ എന്തായാലും പറയാൻ, ഓർമ്മിച്ച് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നാക്കിൽ ഉറപ്പിക്കുന്നു. അതിനാണ് ഞാൻ സ്പീഡെന്ന് പറയുന്നത്, അല്ല നിങ്ങളെ അമ്പരപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ പറഞ്ഞ് നാക്കിൽ ഉറപ്പിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഗുണം ചെയ്യും. പാധാതുവാണ് പരത്തിൽ. ലട്ട്, തെപ്പ്, ശപ്പ് വരുമ്പോൾ ദൃശ്യർത്തിസർത്തിശതസദാം ഇവിടെ ദൃശി അർത്തിയാണ്, ദൃശ്യർത്തി. എന്ത് സന്ധ്യ വന്നത്? ശത സദാം, ഇത്രയും ധാതുക്കളാണ്. ഇത്രയും ധാതുക്കൾക്ക് വരുന്ന ആദേശമാണ് അടുത്ത് പറയുന്നത്, പിബ ജിഗ്രധമ തിഷ്ട മന യഷ്ടപശ്യർച്ച ദൗ ശീയസീതാഹ. പിബ ജിഘ്ര ധമ തിഷ്ഠ മന യച്ഛ പശ്യ, അതായത് മുമ്പ് വന്ന ദൃശി, അതിനാണ് വരുന്നത് പശ്യ. അടുത്ത് കഴിഞ്ഞ അർത്തി എന്ന് വെച്ചാൽ ഒരു ധാതു, അതിനാണ് അടുത്ത് വരുന്നത് ഋച്ഛ. പശ്യ ഋച്ഛ എന്നിടത്ത് എന്ത് എന്ത് സന്ധി വന്നു? സൂത്രം ആ ഗുണ പശ്യ ഋച്ഛ ആയൊരു ആദ്ഗുണ രവരം വന്ന് പശ്യർച്ഛ ധൗ ശീയ സീതാഹ. യഥാസംഖ്യം വരുന്നത് വിശ്വാസമാണ്, യഥാസംഖ്യം വരും. ആദ്യത്തെ ധാതു എന്ന് പറയുന്ന പ, അതിന്റെ പരത്തിൽ ശപ്പ് വന്നു കഴിഞ്ഞാൽ, ശപ്പെന്നൂടെ പറയുന്നില്ല, ശിത്ത് വന്നു കഴിഞ്ഞാൽ, വന്നു കഴിഞ്ഞാൽ പാക്ക് എന്ത് വരും? പിബ, അതാണ് ഇവിടെ പിബതി എന്ന് വരുന്നു. പാ പാനെ. അടുത്ത് വരുന്നത് ഘ്ര, അതിന് ശിത്ത് പരത്തിയിരിക്കുമ്പോൾ വരും ജിഘ്ര, ജിഘ്രതി എന്ന് വരും. മൂന്നാമത്തത് പാപാന ഘ്ര, ഗന്ധോപാദാനെ ഘ്രാണിക്കുക, വ്യാഘ്രം എല്ലാം ഇതിൽ നിന്നാണ് വരുന്നത്. ഇതെല്ലാം നമുക്ക് ആവശ്യം വരുന്നതാണ്. ഇത് ഇവിടെ പഠിക്കുന്ന മിക്കവാറും സൂത്രങ്ങളെല്ലാം തന്നെ കൃതന്ധത്തിൽ ആവശ്യമായി വരും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സൂത്രവും വൃത്തി അറിഞ്ഞിരുന്നാലേ പ്രക്രിയ അവിടെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇവിടത്തേക്ക് മാത്രമാണ്. ഓ, ഒരു സൂത്ര ഒരു രൂപത്തിന് വേണ്ടിയും ധരിക്കരുത്. ഒരുപാട് രൂപങ്ങൾക്ക് കൃതന്ധത്തിൽ വരുമ്പോൾ ഇതേ സൂത്രങ്ങൾ ആവശ്യമാണ്. ജിഘ്രതീതി വ്യാഘ്ര അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ആദർശ ഉപസർഗേക്ക അതുപോലെ പഠിച്ച സൂത്രങ്ങൾ തന്നു വ്യാഘ്ര എന്ന് പറയും. അതൊക്കെ ആവശ്യമാണ്. ധുമാ ശബ്ദ അഗ്നി സംയോഗയോ, അതിന് വരുന്നതാണ് ധമതി. എന്നിട്ടില്ലേ എവിടെ കേട്ടിട്ടുള്ളത്? അവിടെയൊക്കെ വന്നിട്ടുള്ള ഇതാണ് ഊതുക, അഗ്നി ജ്വലിപ്പിക്കുക എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ വരുന്നു. ഗതി നിവർത്തവും നിൽക്കുക, അതിനെന്ത് വരുന്നു? തിഷ്ഠ. അമ്നായേ അമ്നായം വേദം, ഇതിൽ നിന്നാണ് ഉണ്ടാകുന്നത്, ചൊല്ലുക എന്നുള്ള. അതിനെന്തോരും മന ദാണ് ദാനേ, യച്ഛതി എന്ന് വരും. ഇതൊക്കെ വേറെ ഗണത്തിൽ വരും. ദാതാത് വേറെ വരും, പാതാത് വേറെ വരും. ഇതെല്ലാം ഭൂവാദിയിലാണ് ഈ പറയുന്നതൊക്കെ. അവിടെ വരുമ്പം മാറും. അങ്ങനെയുണ്ട്, ഇവിടെ പറയുന്ന പല ധാതുക്കളും മറ്റ് ഗണങ്ങളിലും വരുന്നതാണ്. അങ്ങനെ ഒരു രൂപം ഉണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചാൽ അത് അവിടെ പഠിക്കണോ? അവിടെ എത്തും, മനസ്സിലാവും. ദൃശ്യരു പ്രേക്ഷണേ, അതാണ് പശ്യതി എന്ന് പറയുന്നു. ദൃശ്യതി എന്ന് പറയത്തില്ല, ഇങ്ങനത്തെ പറയത്തില്ല, പശ്യതി എന്നാ പറയുന്നു. അടുത്ത് പറയുന്നത് അവിടെ അർത്തി ഇസ്തിപൂധാതു നിർദ്ദേശിച്ചു, ഋധാതുവിനെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇറ് അങ്ങനെ ഋച്ഛ വന്നിട്ട് ഋച്ഛതി എന്ന് വരും. ഋച്ഛതി എന്ന് വെച്ചാൽ ഗച്ഛതി. പിന്നെ വരുന്നത് സൃ യുക്തിബോധം നിർദ്ദേശിച്ച സർത്തി എന്ന് പറഞ്ഞു. സൃഗതവും ധാരാളം ഉപയോഗിക്കുന്നതാണ് സരതി. സൃഗതവും പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് ധവും എന്ന് ചോദിക്കും. ധാവതി ധാവുതാകും വേറെയുണ്ട്. പക്ഷെ ഇവിടെ ശ്രുതിൽ നിന്ന് ശ്രുതിന് ആദേശം വന്നിട്ടാണ് ധാവതി. ശബ്ദ ശാതനയിൽ അനന്തോരു ശീയ വരും. ശീയ നശിക്കുക, തേഞ്ഞു പോവുക, മൂർച്ച കൂട്ടുക, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങൾ. അടുത്തു വരുന്നത് സദ്. ഇതാണ് പ്രസിദ്ധമായ ഉപനിഷത്. ഷദ്രവിശരണഗത്യവസാദിനേഷ് നമ്മളത് ഉപനിഷത്തിൽ ഭാഷ്യത്തിൽ ചർച്ച ചെയ്തതാണ്, കഠോപനിഷത്തിൽ. അതിന് എന്തുവരും? സീത, സീതതി, അവസീതതി, അവിടെ ക്ഷീണിക്കുക, നശിക്കുക, അതാണ് അവസാരണം, വിശരണം എന്നുള്ള അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പോൾ എല്ലാ ധാതുക്കളും കൊടുക്കുന്നുള്ള കാരണം ഇതിലൊക്കെ മറ്റ് സൂത്രങ്ങളും വരും. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ ഓരോ വിശേഷ ധാതുക്കളെടുത്ത് കാണിച്ച് ഓരോ വിശേഷ സൂത്രങ്ങളവിടെ പരിചയപ്പെടുത്തി ഓരോ പ്രക്രിയകൾ മനസ്സിലാക്കുന്നു. ഈ ഭൂവാദിയിൽ വരുന്ന ഇത്രയും ധാതുക്കളുകൊണ്ട് തന്നെ സിദ്ധാന്തവതിയിലെ ഒട്ടുമുക്കാലും സൂത്രങ്ങളുടെയും അല്ല ധാതുക്കളുടെയും ഉപസിദ്ധിക്കാം. അധിക സൂത്രങ്ങളൊന്നും വരുന്നില്ല കൂടുതലായിട്ട്. എന്നുവെച്ചാൽ ഇവിടെ തന്നെ ഈ ലോക സിദ്ധാന്തവതി പഠിക്കുമ്പോൾ വേണമെന്ന് സിദ്ധാന്തവതിയിൽ നമ്മൾ സമാസവും മറ്റും പഠിച്ചതുപോലെ സിദ്ധാന്തവതി വെച്ചും പഠിക്കാമായിരുന്നു. പക്ഷെ അത് ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ്? ഇതിൽ തന്നെ മുഴുവനും ഇതിൽ തന്നെ അധികവും ഉണ്ട്. അല്ല, ധാതുക്കൾ ഇവിടെ വളരെ കുറച്ചേ ഉള്ളൂ. ഇത് വെച്ച് എല്ലാം പഠിക്കും. കാരണം അതിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം പിടിക്കും. ലോകസിദ്ധാന്തം തീരാൻ വർഷങ്ങൾ പിടിക്കും. പ്രത്യേകിച്ച് ഇത് നടക്കുമോ എന്നല്ല, നിങ്ങൾ നോക്കി ഇത് മുടക്കാമോ എന്നാണ്. എങ്ങനെ മുടക്കാൻ പറ്റും? അതിനെ കുറിച്ചാണ് നിങ്ങൾ ഗവേഷണം നടത്തുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു മൊത്തത്തിലൊരു രൂപം കിട്ടാൻ ഒരുപാട് താമസം പിടിക്കും. അല്ലെങ്കിൽ ഈ സൂത്രം മതി, സിദ്ധാന്തം മുഴുവൻ ധാതു 2000-ത്തിലധികം ധാതുക്കളും നമുക്ക് പഠിക്കാം. അപ്പം മുടക്കികളുടെ അടുത്ത് അത് നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അതങ്ങ് വിട്ടത്. ഒരുപാട് സമയം പിടിക്കും. ഇത്രയും ധാതുക്കളുടെ രൂപങ്ങൾ ശ്രദ്ധിക്കണ്ടേ? എന്ന് വെച്ചാൽ ഈ ഇത് ലോകസിദ്ധാന്തവതിയിലെ തിങ്കന്ത പ്രകരണം നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ പ്രക്രിയ സിദ്ധാന്തവതിയിൽ നിങ്ങൾ ആരുടെ പഠിക്കാൻ പോകേണ്ട കാര്യമില്ല. സ്വയം തന്നെ ഒരു സംശയം കൂടാതെ എല്ലാ രൂപങ്ങളും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അതെൻ്റെ ഒരു ഗുണമാണ്. മറ്റ് പ്രകരണങ്ങളൊന്നും അത്ര വലിയൊരിതില്ല. ഇപ്പം സമാസം സിദ്ധാന്തവതി പഠിച്ചേ പറ്റും, കാരകം സിദ്ധാന്തവതി പഠിച്ചേ പറ്റും. ഇവിടെ അങ്ങനെയല്ല, സിദ്ധാന്തവതി പ്രത്യേകം പഠിക്കേണ്ട കാര്യമില്ല. പാഘ്രാത്മാസ്ഥാംനാദാന്ദ്രിശിരത്തിസർത്തിശതസദാംബിപജിഘ്രധമതിഷ്ഠമനയശ്ചപശ്യസീത. ഇത് ഒരു ദിവസം നിങ്ങൾ ഇരുന്ന് രണ്ടു മൂന്ന് മണിക്കൂർ ദോശീയ ദോശീയ സീത സീത ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ട്? അവധിയെടുത്ത് പഠിക്കേണ്ട കാര്യമില്ല. എല്ലാ ദിവസവും കുറേശ്ശെ വായിക്കുക, അർത്ഥം മനസ്സിലാക്കുക, പരസ്പരം ചർച്ച ചെയ്യുക. അതാണ് വ്യാകരണം പഠിക്കേണ്ട രീതി. ഞാൻ അറിയാത്തതുകൊണ്ട് ആരും പഠിക്കണ്ടാകും. പിന്നെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഉരുവിട്ട് പഠിക്കാം. ഒരു തവണ ഉരുവിട്ട് പഠിക്കുന്നത് നല്ലതാണ്, സമയമുണ്ടെങ്കിൽ. സമയമില്ലെങ്കിലും പഠിക്കാം, അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ദിവസവും അത്. പക്ഷേ പാരായണം ചെയ്യുമ്പോൾ പാലങ്ക മൂലങ്ക എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് വായിച്ചാൽ പറ്റില്ല. മനസ്സിലാക്കി തന്നെ വായിക്കണം, മനസ്സ് നിർത്തി വായിക്കും. അർത്ഥം മനസ്സിലാക്കി, സൂത്രത്തിൻ്റെ അർത്ഥവും വൃത്തിയുടെ അർത്ഥവും മനസ്സിലാക്കി വായിച്ചാൽ ഒരു ദിവസം 10 മിനിറ്റ് വെച്ച് വായിച്ചാൽ മതി. അതിനർത്ഥ സമയമില്ല എന്ന് പറയാൻ പറ്റില്ല. ഉറക്കം തൂങ്ങുന്നതിന് 10 മിനിറ്റ് എടുത്താൽ മതി. ഉറങ്ങുന്ന സമയം നിങ്ങൾ എന്തായാലും എടുക്കണ്ട. ഉറക്കം തൂങ്ങുന്ന സമയമുണ്ടല്ലോ, രാവിലെ അർച്ചനയെ വെച്ചില്ലെന്ന സമയം, അതിൽ നിന്നൊരു 10 മിനിറ്റ് എടുത്താൽ മതി. എന്തായാലും ഉറക്കം തൂങ്ങുകയാണ്. പഴയ ആൾക്കാർ പറയും, പഴയ പോകുന്നു പശുവിന്റെ വയറ്റിൽ പോകട്ടെ എന്ന് പറയും. പഴയ പോകുന്നത് പഴയ വെറുതെ പോകുന്നു. തെക്കൻ ഭാഷയാണ്, നിങ്ങളുടെ നാട്ടിലൊന്നും കാണത്തില്ല. പാഴേ പോകുന്നതെന്ന് വെച്ചാൽ പാഴായി പോകുന്നു. പശുവിൻ്റെ വയറ്റിൽ പോകട്ടെ എന്ന് വെച്ചാൽ കാടിയൊക്കെ അതിന് കൊടുക്കുമ്പോൾ പറയുന്നതാണ്. അതുപോലെ എന്തായാലും ഉറക്കം തൂങ്ങുന്ന സമയം 10 മിനിറ്റ് ഇതിന് പോകട്ടെ, എന്താ നഷ്ടം? പലതുള്ളി പെരുവെള്ളം കുറേ ദിവസമാകുമ്പോൾ ഇത് ഉറയ്ക്കും. ഇനി മനഃപ്പാടം ചെയ്താലും ഇത് ഉറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത്. ഞാനെന്ന് വിചാരിച്ചത് അങ്ങനെ പാരായണം ചെയ്യാറൊന്നും ഇല്ല. പക്ഷെ എനിക്ക് കുറച്ച് ഓർമ്മയുള്ളതെന്ന് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പഠിപ്പിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ മറന്നുപോയത്. അല്ല, നിത്യപാരായണമൊന്നും ചെയ്യാറില്ല. ഇടയ്ക്കിടയ്ക്ക് പഠിപ്പിക്കുന്നതുകൊണ്ട് അത് ഓർമ്മ വരും, വായിക്കുമ്പോൾ ഓർമ്മ വരും, ഇല്ലെങ്കിൽ മറന്നുപോകും. ഇവിടെ ഇരിക്കുമ്പോഴേ ഉള്ളൂ, ഈ കസേരി ഇരിക്കുമ്പോൾ. പുറത്തിറങ്ങി നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് ഓർമ്മ വരുമെന്നുള്ള യാതൊരു ഗ്യാരണ്ടിയില്ല. ഓർത്തില്ലെന്നും പറയും, വരും. ഇതല്ല എല്ലാ കാര്യവും അങ്ങനെയാണ്. അതിനായിട്ടിരിക്കുമ്പോഴേ ഓർമ്മ വരത്തുള്ളൂ, അല്ലെങ്കിൽ ഓർമ്മ വരത്തില്ല. ഓർമ്മിക്കാൻ ഞാനിട്ട് ശ്രമിക്കാറുമില്ല. പാദീനാം പിബാദേശു, പാദികൾക്ക് പിബാദികൾ ആദേശമായി വരുന്നു. ഇസ്സഞ്ജക ശകാരാദോ പ്രത്യേ പരേ, ഇസ്സഞ്ജകമായ ശകാരം ആദിയിലുള്ള പ്രത്യയം പരമിരിക്കെ, ശപ്പ് ശെന്ന് ഇതെല്ലാം എന്താണ്? ഇസ്സഞ്ജയുള്ള ശകാരം ആദിയിലുള്ള പ്രത്യയമാണ്. അതിലൂടെ പിബ ശബ്ദത്തിന്റെ ഒരു വിശേഷത്തെ, ശ്രദ്ധിക്കേണ്ട വിശേഷത്തെ പറയുന്നു. പ്രയോജനം നമുക്ക് മനസ്സിലാവും. പിബ ആദേശോ അദന്തഃ, പിബാദേശോ അദന്തഃ, തേന ന ഗുണഃ, അതാണ് അതിന്റെ ഗുണം. ഇവിടെ പിബ എന്ന് പറയുന്നത് അദന്തമാണ്, അകാരാന്തമാണ്. എന്നുവെച്ചാൽ പിബ ശപ്പ് തിപ്പ് എന്നായിരിക്കുന്നത്, അല്ലാതെ പിബ എന്നല്ല. പിബന്നിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ശപ്പ് വന്നതിന് ശേഷം ഉള്ള കാര്യം ചോദിക്കും. പുകന്ത ലഘുപദേശിയ പ്രകാരം ഗുണം വരും. പിബതി എന്ന് ശ്രദ്ധിക്കത്തില്ല, എന്തായിപ്പോവും? പിബേദി. അതുകൊണ്ട് പാണിനി എന്ത് ചെയ്തു? അവിടെ ഒരു ബുദ്ധി പ്രയോഗിച്ചു, പിബയെ അദന്തമാക്കി. ആദേശമായി വരുന്നത് പിബ ശപ്പ്, പിബ ശപ്പ് തിപ്പ്. പിബ ആദേശസ്യ അദന്തത്വാത് ഭുവന്ത ലഘുപദസ്യ ഇത്യനേന ഗുണോ ന ഭവതി. പിന്നെ പിബയിൽ അകാരത്തിന് എന്ത് സംഭവിക്കും? പിബ ആ ഇതി സ്ഥിതി അതോ ഗുണേ ഇതി പിബ തി സർവത്ര പിബ ആ ഇതി സ്ഥിതി അതോ ഗുണേ ഇത്യനേന ഏകാദേശീകൃതേ പിബതി ഇതി ഭവതി പിബ ശപ് ഇതി പ ശപ് തിപ് ഇത്യത്ര പ ഇത്യസ്യ സ്ഥാനേ അനന്തരം പിബ അന്തി ഇത്യത്രാപി പുന അതോ ഗുണേത്യനേന പിബന്തി ഏകാദേശ കൃതേ പിബന്തി അത്ര അതോ ഗുണ ഇതി സൂത്രം ലക്ഷ്യഭേദേന ദ്വിവാരം പ്രവർത്തതെ പിബ സി പിബ സി പിബ ധ പിബ ധ പിബ ധ പിബ മിപ്പിത്യത്ര പിബ ആ മിപ്പിത്യത്രംഭവതി പിബ ആ ഇത്യത്ര അതോ ഗുണേ പിബ മീ ഇത്യത്ര അതോ ഗുണ പിബാമി പിബാവഹ പിബാമഹ അത്ര ജിഘ്ര ഇത്യസ്യ രൂപ ജിഘ്ര ഏവ അസ്തി വാ ജിഘ്ര ജിഘ്രതി ജിഘ്രതി തത് തസ്യ ആദേശഃ ജിഘ്ര ഇതി അസ്തി വാ ജിഘ്ര അനന്തം അല്ല മറ്റ് സ്ഥലങ്ങളിൽ അദന്തമായാലും ഹലന്തമായാലും പ്രശ്നമില്ല ഹലന്തമാണെന്ന് അദന്തമാണെന്ന് പറഞ്ഞാൽ അത് ഉച്ചാരണാർത്ഥം എന്ന് പറയും പോകും ഹലന്തമാണെങ്കിൽ ഹലന്തം തന്നെ ഉച്ചാരണാർത്ഥമായി നിവർത്തിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഇത് ഹലന്തമായി കഴിഞ്ഞാൽ ഗുണം വരും അതാണ് പിബന്ദ്ഗുണ പിബതി ലെട്ടിൽ വരുമ്പോ എന്ത് വരുന്നു ആദ്യം പരസ്യബോധം വരണ്ടേ ലിട്ടിന്റെ സ്ഥാനത്ത് എന്തുവരും ലിട്ട് ഇത്യസ്യ സ്ഥാനേ കിം ഭവതി ആദ്യം പഠിച്ചൊന്നും മറന്നു പോരാ അത് മറക്കാതിരിക്കാനാണ് ഇടയ്ക്ക് ചോദിക്കുന്നത് ഞാൻ മറന്നാലും നിങ്ങൾ മറക്കാൻ പാടില്ല ഇപ്പൊ തിപാദികൾ വരുന്നു തിപ് ഇത്യസ്യ സ്ഥാനേ സൂത്രം പറയണം എന്ത് വരുമെന്ന് നിങ്ങൾ പറയുന്നതിന് വലിയ കാര്യമൊന്നുമില്ല അതെനിക്കും അറിയാം എനിക്കറിയേണ്ട സൂത്രം അറിയാമെന്നാണ് നല്ല വരുന്നു പാ നല്ല പഴയ സൂത്രങ്ങൾ ആവർത്തിക്കുമ്പോൾ ഞാൻ സ്പീഡിന് പറഞ്ഞു പോകുന്നത് നിങ്ങൾക്കറിയാവുന്നുള്ള ധാരണയിലാണ് സ്പീഡെന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ തീരത്തില്ല തീർക്കുകയും വേണമല്ലോ കൽപ്പാന്തം വരെ ലോകസിദ്ധാന്തമായിട്ട് കൂടെ ഇരിക്കാൻ നിങ്ങളും ഞാനും കാണത്തില്ല അതുകൊണ്ട് തീർക്കണം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡെന്ന് പറയുന്നത് ചിലർക്ക് പരാതിയുണ്ട് സ്പീഡിന് ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് അങ്ങനെയുള്ളവരും ഞാനുമായിട്ട് ഇവിടെ ഈ കൽപ്പാന്തം വരെ ഇരിക്കേണ്ടി വരും അതിന് പഴയ സൂത്രങ്ങളൊന്നും പഠിച്ചു വയ്ക്കുക അല്ല വേറെ വഴിയൊന്നുമില്ല പാ നല്ലെന്നിരിക്കുന്നു ആത ഔണല അടുത്ത സൂത്രം ആദന്താർദ്ധാതോർ ആത എന്ന് പറയുന്നത് അംഗത്തിന്റെ വിശേഷവും തദന്ത വിധി വരും ആദന്താഹ ധാതുഹോ ധാതുവിന്റെ വിശേഷണമായി തദന്ത വിധി വന്നു ആദന്ത ധാതുഹോ നല് നലഹ ഔകാരാദേശ നലഹ ഔകാരാദേശം നടത്തി എന്ത് സന്ധ്യ വന്നത് ആ നല എന്ന് പറയുന്ന ഏത് ഭക്തി ഷഷ്ടി പ്രഥമ ഏകോചനം അങ്ങനെ നൽ ആ അപ്പൊ അതൊക്കെ അറിയാം ആദന്തധാതുവിന്റെ നല ആദന്ത ധാതുവിന്റെ പരത്തിലിരിക്കുന്ന നല്ലെന്നാണ്. ഷഷ്ടി എന്ന് പറഞ്ഞാൽ തെറ്റു വരാൻ പറ്റത്തില്ല. ഷഷ്ടിയും പഞ്ചമിയും ഒരുപോലെ തന്നെയാണല്ലോ. ആദന്തമായ ധാതുവിന്റെ പരത്തിലിരിക്കുന്ന നലഹ നല്ലിന്. അപ്പൊ അവിടെ ധാതോഹോ നലഹ എന്നാണ്. ധാതോ എന്ന് പറയുന്നത് പഞ്ചമി, നല്ലെന്ന് പറയുന്നത് ഷഷ്ടി. ഔകാരാദേശം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഔകാരാദേശം വരുന്നത് ധാതുവിനല്ല, പരത്തിലിരിക്കുന്ന നല്ലിനാണ്. അത് തെറ്റിപ്പോരുത്. ഇതുവരെ നമ്മൾ പ്രയോഗങ്ങളെല്ലാം നടത്തിയ ഇവിടെ ധാതുവിനാണ്. ഇവിടെ ധാതുവിനല്ല, പ്രത്യയത്തിനാണ്. അപ്പൊ ഇവിടെ പാ നല്ലെന്നിരിക്കുമ്പോ നല്ലിന് അവതാരം വരാം. ധ്രുവചന അതിൽ നിന്നൊരു സൂത്രം വന്ന് നിഷേധിക്കുമോ? നിഷേധിക്കുമോ? ധ്രുവചന അജി എന്നൊരു സൂത്രം നിഷേധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ വൃത്തി അറിഞ്ഞിരിക്കണം. എന്താണ് വൃത്തി? ദിത്വ നിമിത്ത അജി അജ ആദേശോ ദിത്വേ കർത്തവ്യേ. അതെവിടെയാണ് നിഷേധിക്കുന്നത്? ദിത്വത്തിന് നിമിത്തമായിട്ടുള്ള അച്ചു പരമിരിക്കെ പൂർവത്തിൽ വരുന്ന ആദേശത്തെയാണ് നിഷേധിക്കുന്നത്. ഇവിടെ പൂർവത്തിനല്ല വരുന്നത്, ഇവിടെ വരുന്ന എവിടെയാ? പരത്തിനാണ്. അതുകൊണ്ട് ആ പ്രശ്നം വരുന്നില്ല. ബാക്കി ലളിതാതുർ അനഭ്യാസസ്യ ദിത്വം അഭ്യാസത്തിലെ സൂത്രം വരുന്നു. പരസ്വഹ ഇവിടെ പായുടെ പരത്തിൽ ഔ വന്നിരിക്കുമ്പോ ഏ സൂത്രം വരാം? ദിത്വം വരുന്നതിന് മുമ്പ് തന്നെ വൃത്തിരേജ്. പക്ഷെ അവിടെ തടയും ഏത്? ദുർവചനയാച്ചി. കാരണം ദിത്വം വരാൻ പോവുകയാണ്, അതിന് മുമ്പ് വൃത്തി വരാൻ പാടില്ല, അതിനെ തടയും. ഇപ്പോ പപ്പാ ഔ പപ്പാവുന്നിരിക്കുമ്പോ കിംഭവതി വൃദ്ധിരേചി ആ ഔ പപ്പൗ പപ്പ ആതുകൊണ്ടല്ല ഔകാരാദേശം വന്നു, ദിത്വം വന്നു, അഭ്യാസകാരി വന്നു. പപ്പ ഔ വൃദ്ധി പപ്പൗ എന്ന് വരുന്നു. അടുത്ത് പ അതുസ് ആതോലോപ ഇടിച്ച അടുത്ത സൂത്രം. ആതോലോപ ഇടിച്ച അജാദ്യോരാർദ്ധദാതുകയോഹോ കിംതിടോഹോ പരയോരാതോ ലോപഹ ഇടിച്ച ഇടി കിട്ടുന്ന സൂത്രമാണ്. എന്താ പറയുന്നത്? അജാദ്യോഹോ ആർദ്ധദാതുകയോഹോ കിത്ത് ഞിത്ത് ഇടോഹോ, അതാണ് കിങ് തിട്ടോഹോ. നിമിത്തങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, അജാതിയായിരിക്കണം. അജാദ്യോഹോ എന്ന് പറയുന്ന ഏത് വ്യക്തിയാ? സപ്തമി ദ്യൂൻ. അതുകൊണ്ട് പറയാം ഇത് പരത്തിലിരിക്കുന്ന കാര്യം പറയുന്നു. അപ്പൊ അജാതി പരത്തിലിരിക്കണം, അച്ചാതിയിലുള്ള പ്രത്യയം പരത്തിൽ. പിന്നെ അത് ആർദ്ധാതുകമായിരിക്കണം രണ്ടാമത്തത്. അങ്ങനെയുള്ള കിത്തിനും ഞിത്തിനും എട്ടിനും ഇത് ഇത്രയും പരവിരിക്കുമ്പോൾ, കിത്തും ഞിത്തും എട്ടും പരവിരിക്കുമ്പോൾ അതാണ് കിങ് തിട്ടോഹോ പരയോഹോ ആത്തോ ലോഭ. പൂർവത്തിലെ ആത്തിന് ലോകം വരുന്നു. ഇവിടെ അതുസ് എന്നിരിക്കുന്നു. പരത്തില് ഇതെല്ലാം ശരിയാവുന്നുണ്ടോ നോക്കണം. ആദ്യം നോക്കണം അതുസ് അജാതിയാണോ ആണോ, അതെ. പിന്നെ നോക്കേണ്ട അത് കിത്താണോ ഇത്താണോ എന്താണ്, എന്തുകൊണ്ട് അസംയുഗാതിലിട്ട് കിത്ത്. പിന്നെ നോക്കേണ്ടത് അത് ഞിത്താണോ എന്നാണോ, ഏതെങ്കിലും ഒന്നായാൽ മതി. കിത്താണെങ്കിൽ പിന്നെ ഞിത്താണോ എന്ന് നോക്കേണ്ട ആവശ്യമുണ്ട്, ഇട്ടും ഇല്ല. അജാതിയാണ് പിന്നെ നോക്കേണ്ട ആർദ്ധതാതു ആണോ എന്നാണ്. ഏ സൂത്രം ലഭിച്ച അപ്പോ ഇതെല്ലാം ഒത്തു വന്നു. എന്തൊക്കെയാണ്? അജാതിയാണ്, ആർദ്ധതാതുകമാണ്, പൂർവത്തിലെ കിത്താണ്, ആക്കി ലോകം വരും, പായിലെ ആക്കി ലോകം വരും. പക്ഷെ ഇവിടെ വരത്തില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് വരാത്തത്? ദുർവചനെ വെച്ച് നിഷേധിക്കും. അപ്പൊ ആദ്യം തത്വം വരണം. ലിഡിദ്ധാതോർ അനഭ്യാസസ്യ പാപ അഭ്യാസകാര്യം പുരസും പപ്പ അതുസ് എന്നിരിക്കുമ്പോ ആത്മലോക വിടിച്ച പരത്തിൽ അജാതിയായ ആർദ്ധതാതുകം പരത്തിലിരിക്കുന്നുണ്ട്. പായിലെ ആകാരം ലഭിച്ചു. സകാരത്തിന്റെ ചെറു വരുമ്പോ പപ്പത്തുഹു പപ്പു പപ്പത്തുഹു. അടുത്തെന്താ വരുന്നത്? നൽ അതുസ് ഉസ് എന്ന് വരുന്നു. അവിടെ ഇതുപോലെ തന്നെ പ ഉസ് ലടിദ്ധാതുവിനഭ്യാസ ദിത്തും ഹർസുഹ പാപ്പ അതുസ് ആത്തോലോപ അജാതി ആർദ്ധതാതുക കിത്ത് പരവരിക്കുന്നുണ്ട്. പപ്പാ ഇത്യത്ര ആകാര ലോപേ പപ്പാ ഉസ് പപ്പുഹു പപ്പു അല്ല പപ്പുഹു ആണ് മാറിപ്പോരുന്നത്. പപ്പു പപ്പത്തുഹു പപ്പുഹു. അത് ഞാൻ പ്രത്യേകം പറയാൻ ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ പരിചയമുള്ളതുപോലെ ഉച്ചരിച്ച് കളയും. ഇവിടെ എഴുതിയിരിക്കുന്നതെന്ന് നോക്കത്തില്ല. പപ്പുഹു എന്ന് ഞാൻ പറഞ്ഞാൽ പപ്പു എന്ന് നിങ്ങൾ വായി ആണ്. അങ്ങനെ അല്ലാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. പറഞ്ഞതെങ്കിലും ഓർക്കുമല്ലോ. അടുത്ത് പാതാതു സേട്ടോ അനട്ടോ അനട്ട് അജന്തോ അകാരവാൻ വായത്തലി വേട്ടയം ഹൃദന്ത ഈദൃ നിത്യാനിട് ക്രാദ്യന്യൂലടി ഇത് അജന്തധാതുവാണ്. അതുകൊണ്ട് അജസ് ആദ്യം എന്തോരം കൃസൃഭ്രസ്തുശ്രുവോ ലിഡി ക്രാതി നിയമപ്രകാരം ലിട്ടില് ലിട്ട് പ്രാപ്തമാകുന്നു. പാ ക്രാതിപ്പെടുന്നുണ്ട്. ക്രാദിഷ്ടന്തർഭാവ ക്രാതി നിയമേന ലിഡി ഇട്ടഹ പ്രാപ്തി തഥാ സതി അജഹത്താസുദ്ധല്യനുടോ നിത്യം സൂത്രേണ അജന്തത്വാട്ട് നിഷേധേ കൃതേ ഹൃദോ ഭാരദ്വാജസ ഇതിനേന ഭാരദ്വാജ മതേന വികൽപ്പേന ഇട്ട് പ്രാപ്തവും സതി അത്ര അജന്തോ അകാരവാൻ വായത്താസ്യനട് ധനിവേട്ടയോ അസ്യ ധാതോ അനുട്ടത്വാ അത്ര ധനി വികൽപ്പേന ഇട്ട് പ്രാപ്നോതി ഇട്ട് പക്ഷേ പാ ധൽ ഇത്യത്ര ഇട്ടി കൃതി പാ ഇട്ട് ധൽ ഇത്യത്ര ദിത്വി അഭ്യാസകാരി പപ്പ ഈ ധായി ദിശതി ആതോലോപ ഇടിച്ച അത്ര ഇട്ട് പരത്വേന ഇടഹ പരത്വ ഇട്ട് പരേ വർത്തത്തെ അത്ര അജാതി ഭവതി ഇട്ട് സത്വേ അജാതി ഭവതി ലിട്ട് ചിത്തനേന ആർദ്രസഞ്ജ ഇടാഗമഹ അധ അത്രാവി ആതോലോപയുടെ ചൈത്യനേന ആകാരലോപേ കൃതേ പപിത്ത പപിധ ഇതി ഇതഭാവേ പ ധ ദിത്വം അഭ്യാസകാരിയും പ പ ധ അത്ര ആതോലോപ ഇടിച്ച ഇതി കസ്മാത് പപാധ അത്ര അർദ്ധധാതുകത്വ സത്വേവി അത്ര അജാദിത്വം നാസ്തി കിത്തും കസ്മാത് കസ്മാസ്തികത്വം കസ്മാത് കിത്വം നാസ്തി കേന സൂത്രേണ അസംവിഘാതിലിട്ട് കിത്തുകേന അത്ര കിത്വം ഭവത്തി എവ അഭിത് അഭിത് അഭിത്തിരി കോപി സൂത്രം നാസ്തി സിപ്പ് സിപ്പതി അപ്പി സൂത്രം നാസ്തി മയാനശ്രുതം സിപ്പിതി സൂത്രം കേന സൂത്രേണ അസംയോഗാത് ലട്ട് കിത്ത് അപിത്തിലിട്ട് കിത്തിസ്യാത് അത്ര സർവധാതുവും അപിത്തി അസ്മാത് അപിത്തിനോർത്തത് അത അത്ര കിത്വം നാസ്തി അജാതിത്വം നാസ്തി അത പപിധ പപാധ ഏവം പ അതുസിത്യത്ര അഭിദിത്വ അഭ്യാസകാരിയെ പപ അതുസിത്യത്ര അജാതിക്കിത്വാദ് അർദ്ധധാതുകത്വച്ച ആതോലോപ ഇടി ചൈത്യേന ആകാരലോപേ സതി പപധു പ ഇത്യത്രാവി ലടിദ്ധാതുവിനാനഭ്യാസത്തിനേന ദ്വിത്വ അഭ്യാസകാരി പത്ര ആതുലോപയുടെ ചൈത്യേന ആകാരലോപേ കൃതേ പപ്പ് പപ പപിത പപാധ പപധു പപ പ നല്ലിത്യേത്ര ദ്വിത്വ അഭ്യാസകാരി പപ്പ ഔ ഇത്യേത്ര അത്ര ആത്മലോപ ഇടി ചെയ്തിന ഭവതി കസ്മാത് കിത്വഭവ കിത്വഭവ താത്വലോപ ഇടി ചെയ്തിന ഭവതി പപ്പ ഔ ഇത്യേത്ര കിം ഭവതി വൃദ്ധി പപ്പൌ പപ്പ ബമ ഇത്യേത്ര പപ്പ വായുദിശിതെ ക്രാദ്യന്യോലടി സേദ്ഭവേ പ ഇത്യസ്യ ക്രാദിഷണന്തർഭാവാത് അത്ര ഇട്ട് ഇടിക്കൃതേ പ പ ഈ വ പ പ ഈ മായ ഇത്യത്ര സ്ഥലദ്വയേപി ആത്മലോപ ഇടി ചൈത്യനേന ആകാരലോപേ കൃതേ പപ്പി വം രൂപാണി ഭവന്തി പപ്പൗ പപ്പത്തുഹു പപ്പുഹു പപിത പപാധ പപധു പപ പപ്പൗ പപിവ പപിമ അനന്തരം ലുട്ടി പായതി അനുദ്ധാതു ഭവതി അതഃ പാത പാത ഇത്യത്രേ അത്ര പിബാദേശം ഭവതി കസ്മാത് സിത്ത് അഭാവാത് പിബാദേശം ഭവതി പാത പാതാരൗ പാതാര പാതാസി പാതാസ്ഥ പാതാസ്ഥ പാതാസ്മി പാതാസുഹ പാതാസ്മ ലിട്ടി അപ്പി അനിട്വാദ് ഇടാതെ ഇടാഗമ നഭവതി സിത്വാഭാവാത് പിബാദേശമപി നഭവതി അതഃ പാ സ്യ തി പാസ്യതി പാസ്യത പാസ്യന്തി പാസ്യസി പാസ്യത പാസ്യത പാസ്യാമി പാസ്യാവഹ പാസ്യാമഹ ലോട്ടി ശപ്പീകൃതേ ശിത്വാദ് പായിത്യസ്യ പിബാദേശ കൃതേ പിബ ആ തീത്യത്ര പി പിബ ആ ഇത്യത്ര അതോ ഗുണേരി പരൂപാദേശ കൃതേ പിബ തീത്യത്ര പിബതു പിബത്താദ് ഇത്യത്ര ആടത്തമസ്യ അതോണേ പരരൂപേ പിബ ആനിത്യത്രേ ദീർഘ പിബാനി പിബാവ പിബാമ സരളമേവ ലങ്ങി പിബ ശപ്പ് തിപ്പ് ഇതശ്ച ഇതികാരലോപേ ലുങ് ലങ് അത്ര രൂപാണി ദൃശ്യന്താം ആപിപത് അപിപതാം അപിബൻ അപിബഹ അപിബതം ഇത്യത്ര അതോ ഗുണേ പിബ തിപ് ഇത്യത്ര യാസിട് പരസ്യമതേഷു ഉദാത്തോമിച്ച യാസുഡാകുമ അതോ ഏഹ ഈയ ആദേശ ഗുണ ഇതോപേയുത്ര ലോപൂർവനീയകാർലോഭ പിബേത് പിബേതാം പിബേയുസ്കന പിബേഹേ പിബേ പിബേത് പിബേതാം പിബേഹു യാസുപരസമേഷു ഉദാത്തങ്ങിച്ച അതോ ഏഹ ഗുണ യകാര ലോപഹ കേന സൂത്രേണ പിബേസ് സകാർത്യ ഋത്വ വിസർഗേ പിബേഹേ പിബേതം പിബേത പിബേയ അം പിബേയം പിബേവ പിബേവ പിബേമ പാധാതുഹു ആശീർലിംഗി പതി ഇതി സ്ഥിതേ പിബാദേശഃ നാസ്തി കസ്മാത് കസ്മാത് ശപ്പഭാവാത് പതി ഇതി സ്ഥിതേ ഇതസ്യ കാരണോപേ കിം ഭവതി യാസുപരസ്മയുടെ ശുദ്ധാത്വങ്ങിച്ച ഇത് യാസുടി കൃത അത്ര കിം ഭവതി സംയോഗാന്തം ഇതുമല്ല ഇനി ധാരാളം ആവശ്യമുള്ളതാണ് ഈ സൂത്രങ്ങളെല്ലാം. പഠിച്ചു വിട്ടുകളെ എഴുതി പഠിച്ചു കൂടെ കൊണ്ടുപോകണം. ഗുസഞ്ജകാനാം ഗുമാസ്താഗാപാജഹാതി സംഹരി എന്ന് പറയുന്ന ഒരു സൂത്രം മൊത്തത്തിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗുസഞ്ജകാനാം മാസ്താദീനാം മാനേ ഗാസ്ഥാഗതി ഗൈ ശബ്ദേ പാനേ പാരക്ഷണേ ജഹാദ്യൂഹത്യാഗേ ജാഹാതി സാംഷോന്തകർമ്മണി. ഇങ്ങനെ ഈ ധാതുക്കൾ അതിന് വരുന്നതാണ് ഞാനിപ്പോൾ ഓർമ്മയിൽ വന്നതുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അത് നമ്മളിനി പരിചയപ്പെടേണ്ട ധാതുക്കളാണ്. ഗുസഞ്ജയുള്ള ധാതുക്കൾ ഗുസഞ്ജ വിധിക്കുന്ന സൂത്രമാണ്. അതും ഇനി നമ്മൾ പഠിക്കും. ഇതിനു മുമ്പും പല സ്ഥലത്തും ഗുസഞ്ജ എന്ന് പറഞ്ഞു ഒരു സംജ്ഞയാണ്. ഗുസഞ്ജയുള്ള ധാതുക്കൾക്കും മസ്താദികൾക്കും അതിലാണ് ഈ പാധാതു വരുന്നത്. ഏത്തും സ്യാദ് ഏത്തും വരും. ഇപ്പോൾ ആർദ്ധധാതുകെ കിതി ലിംഗി ആർദ്ധധാതുകമായ കിത്തായ ലിംഗ് പരമരിക്കെ ഇവിടെ ഇരിക്കുന്നത് ലിംഗാണ്, ആശയലിംഗാണ്. ഇത് കിത്താണ് ഏ സൂത്രം കിതാശിഷ്. ഇത് ആർദ്ധാതു ഏ സൂത്രം ലിംഗാശിഷി ഇത് അർദ്ധധാതുകമാണ്, കിത്താണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പറയുന്നത് എന്താണ്? ഈ മസ്താദിയിൽപ്പെട്ട പാധാതുവിന് ഏത്വം വിധിച്ചു. അലവന്തിസ് ഇപ്രകാരം ഏത്വം ഇവിടെ വരും. ആകാരത്തിന് ഏത്വം വന്നു കഴിഞ്ഞാൽ എന്തായി മാറും? പേയാത് പേയം അവിടെയൊക്കെ ഇതാ വരുന്നു. പക്ഷ്യം പേയം അവിടെ പേയും. അതുകൊണ്ടാണ് പറഞ്ഞത് ധാരാളം ഉപയോഗത്തിൽ വരുന്ന സൂത്രമാണ്. ഇപ്പൊ ഗുസഞ്ജയുള്ള ധാതുക്കൾക്കും മാസ്താദിപ്പെട്ട ധാതുക്കൾക്കും ഏത്തും വരുന്നു അർദ്ധധാതുകമായ കിത്തായ ലിങ് പരമരിക്കുന്നു. അതുകൊണ്ട് പാക്ക് ഏത്തും വന്നിട്ട് എന്തുവരും? പേയാസ്ഥാം പേ എല്ലാം പഴയതുപോലെ തന്നെ പേയാഹ പേയാസ്ഥം പേയാസ്ഥ പേയാസം പേയാസ്വ പേയാസ്മ ആന്നുള്ള ഏ ആയി മാറുന്നു. ബാക്കിയെല്ലാം പഴയതുപോലെ അടുത്തു വരുന്നതാണ് ലുങ്ങ്. പാ ധാതുവിന്റെ പരത്തിൽ ലുങ്ങ് വരുമ്പോ പിപാദേശം വരുമോ? എന്താ ഇത്രയും ആലോചിക്കുക? ില്ല വരുന്നില്ല. ചെളിലുങ്ങി ചിലേശിച്ച് വരുന്നു. പാസിച്ച് തിപ്പന്നിരിക്കും. പഴയ സൂത്രം വരും. ഏതാണ്? പരസ്മദേഷു സിച്ചോ ലുക് ആദ്യം പഠിച്ചാണ്. ഭൂതാദി പഠിച്ചാണ് അഭൂത് സിച്ച ലുക്ക് വന്നിട്ടാണ് അവിടെ അഭൂതെന്ന് വന്നു. ഇവിടെ സിച്ച ലുക്ക് വന്നിട്ട് എന്തുവരും? പാ വികാരം ലഭിച്ചു. ലുങ് ലങ് ലുങ് ഷടുദാത്ത ആ പാത്ത് വളരെ സിമ്പിളാണ്. ആ പാത്ത് സ്വിച്ചിനെടുക്കു എന്നാ പിന്നെ വേറെ നോക്കണ്ട. അജാദ്യ ആത്തോലെ പോയി ഇടിച്ച പ്രകാരം ആകാരം ലോപിക്കുമെന്ന് വേണം നോക്കേണ്ട. അത് ലോപിക്കുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? കിത്തല്ല. പിന്നെ നോക്കേണ്ടത് എയർലിങ്ങി വരുമെന്നുള്ളതാണ്. ഏത്തും വരുമെന്നാണ്. അതും വരുന്നില്ല. എന്തുകൊണ്ട്? കിത്തല്ല, ലിങ്ങല്ല. പിന്നെ അപാദം അങ്ങനെ തന്നെ ഇരിക്കും. ആ പാസ് താം സർവത്ര വരുന്ന സൂത്രം ഏതാണോ ഏതാണ് ഭൂഭ്യ സിജ പരസ്യോദ്വേഷ സിച്ചിന് ലോകം വരുന്നു സർവത്ര. അപ്പോ സിച്ചിലോപിച്ച പിന്നെ വേറെ നോക്കണ്ട. അപ്പാ താം ആണല്ലോ സിച്ചിലോപിച്ച അപ്പാ താം അപ്പാ താം. അടുത്ത് അപ്പ സിച്ച് സിച്ചിന് എന്തായാലും ലോകം വരും. അപ്പാ പരത്തിൽ എന്തായിരിക്കുന്നത് ജി ജിക്ക് എന്താ വരേണ്ടത് എന്താ പറയേണ്ടത് സിജഭ്യസ്ത വിധിഭ്യസ്ത പ്രകാരം ജീവിക്ക് ജ്യൂസ് വരണം. അതിവിടെ വരുമോ? എന്തുകൊണ്ട് വരില്ല? പ്രത്യേകലോപേ പ്രത്യേക ലക്ഷണം സ്വീകരിച്ചു കഴിഞ്ഞാൽ സിച്ചിനെ ഇരിക്കുന്നതായി കണക്കാക്കിയിട്ട് ജീക്ക് ലോകം വരും. എന്തുവരും? ജ്യൂസ് വരും. സൂത്രം ഏതാണ്? സിജഭ്യസ്ത വിധിഭ്യസ്ത സിച്ചിരിക്ക് പരത്തിലിരിക്കുന്ന ജീക്ക് ജ്യൂസ് വരും. പക്ഷെ സ്വിച്ച് ലോപിച്ചാലും വരാം. സ്വിച്ച് ലോപം സ്വിച്ച് ലോപം സ്വിച്ച് ലോപിച്ചാലും ജീക്ക് ജ്യൂസ് വരാം. പ്രത്യേകോപേ പ്രത്യേക അങ്ങനെ എങ്ങനെ ആ അങ്ങനെ കുടിച്ചാണ് നമ്മള് അങ്ങോട്ട കിടക്കുന്നത്. അക്കാര്യം പാണിനിയും മറന്നിട്ടില്ല, ഞാനും മറന്നിട്ടില്ല. അപ്പോ സ്വിച്ച് ലോപിച്ചാലും ജീ പരത്തിലിരിക്കുമ്പോ ജ്യൂസ് വരാൻ പ്രത്യേക ലോപേ പ്രത്യേക. അവിടെ ചോദ്യം വരും, എന്തുകൊണ്ട് ഭൂധാതുവിന് ഭൂധാതുവിന്റെ ലുങ് പ്രഥമപുരുഷ ബഹുവിന് എങ്ങനെയായിരുന്നു? ഭൂയാസു ഭൂയാസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേപ്പിച്ചു നിർത്തും. അവിടെ പ്രകാരം ജുസ് വന്നില്ല. പക്ഷേ സിച്ച് ലോകം വന്നു കഴിഞ്ഞാൽ പ്രത്യേക ലോകേ പ്രത്യേക ലക്ഷണ പ്രകാരം സിച്ചിനെ സ്വീകരിച്ചുകൊണ്ട് അവിടെ ജീവിക്ക് ജ്യൂസ് വരാം. പക്ഷെ എന്തുകൊണ്ട് വന്നില്ല? അതാണ് അടുത്ത സൂത്രം പറയുന്നത്. ആതഹ എന്താ പറയുന്നത്? സ്വിച്ച് ലുക്കി ആദന്താദേവ ജേർ ജ്യൂസ് സ്വിച്ച് ലുക്കി എന്ന് വെച്ചാൽ സിച്ചിനെ ലുക്ക് വന്നു കഴിഞ്ഞാൽ ആദന്തത്തിൽ നിന്ന് മാത്രമേ ജീക്ക് ജ്യൂസ് വരത്തുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് അഭൂവൻ എന്നുള്ളടത്ത് ജ്യൂസ് വന്നില്ല എന്നുള്ളതിന് സമാധാനമായി? എന്തുകൊണ്ടാണ്? പക്ഷെ ഈ സൂത്രത്തിൽ ആദന്താദേവന്നുകൊണ്ട് പറഞ്ഞു, അതിന് സമാധാനം പറയുന്നു. എന്താണ് സിദ്ധേ സത്യാരംഭോ നിയമായ കൽപ്പതേ? കാരണം സിച്ചിന് ലുക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകോപേ പ്രത്യലക്ഷണം സ്വീകരിച്ചുകൊണ്ട് ജീക്ക് ജ്യൂസ് വരാം. വരാമെന്നിരിക്കെ ഈ സൂത്രം വീണ്ടും എന്ത് ചെയ്തു? ആതഹ വീണ്ടും ജ്യൂസ് വിധിച്ചു. അപ്പൊ ജ്യൂസ് പ്രാപ്തമായിരിക്കുന്ന സ്ഥലത്ത് ജ്യൂസ് വിധിച്ചു കഴിഞ്ഞതുകൊണ്ട് അത് നിയമസൂത്രമായി. നിയമത്തെ സൂത്രത്തെ കാണിക്കാനാണ് ഏവ ശബ്ദം പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിയമം ചെയ്യുകയാണ്. അങ്ങനെ സ്വിച്ചിന് ലുക്ക് വന്നിട്ട് ജീക്ക് ജ്യൂസ് വരികയാണെങ്കിൽ അത് ആദന്തത്തിൽ നിന്ന് മാത്രമേ വരൂ വരത്തുള്ളൂ. അതിന്റെ പ്രയോജനം എന്താ? ഈ ഭൂ അവിടെ വരില്ല വന്നില്ല. അതുപോലെ ഇനിയും വേറെ പല സ്ഥലവും വരും. ഇത് നിയമസൂത്രമാണെന്ന് ചുരുക്കം. ഇത് ആദന്തമായതുകൊണ്ട് സ്വിച്ച് ലുക്ക് വന്നു കഴിഞ്ഞാൽ ജീക്ക് ജ്യൂസ് വന്നിട്ട് എന്തോരും ഇവിടെ ഇതുവരെ എന്തുവരെ എന്തൊക്കെ സംഭവിച്ചു? പോയാ പാധാതു സ്വിച്ച് വന്നു, സ്വിച്ചിന് ലുക്ക് വന്നു, ലുങ് ലുങ് ലുങ് ഷൊടുതാക്ക് വന്നു, ആ പാ പരത്തിൽ ജി ആതഹ പറയുന്നു, ഉസ് വരുന്നു, സ്വിച്ചില്ല, അപ്പാ ഉസ് തിരിച്ചിരിയേ അപ്പാ ഉസ് അപ്പാ ഉസ് എന്നീ സൂത്രം വരും. അപ്പൊ ആ പുസ്തകം തന്നിരിക്കുമ്പോൾ സൂത്രം വരും, ആ ഗുണ വരാൻ പാടില്ല. അതുകൊണ്ടാണ് അടുത്ത സൂത്രം പറയുന്നത് ഉസി അപദാന്താത്. ഉസി അപദാന്താത് അപദാന്താത് അകാരാത് ഉസി പരരൂപ ഏകാദേശ. അപദാന്താത് അകാരാത് ഉസി പരരൂപം ഏകാദേശ. അപദാന്തമായ അകാരത്തിന്റെ പരത്തിൽ ഉസിരുന്നു കഴിഞ്ഞാൽ പരരൂപം വരും, ഗുണമല്ല എന്നർത്ഥം. അപദാന്തമായ അകാരം എന്ന് വെച്ചാൽ ഇവിടെ അവർണമെന്നുള്ള അർത്ഥത്തിലാണ്. സാറിന് അകാരം എന്ന് പറഞ്ഞാൽ ഹൃസ്വ അകാരം ഒന്നും എടുക്കേണ്ടത്, ഇവിടെ എന്താണ് അവർണം എന്ന് വെച്ചാൽ ഇവിടെ ആകാരം. അപ്പോൾ അപദാന്തമായ അകാരത്തിൻ്റെ അവർണത്തിൻ്റെ പരത്തിലിരിക്കുന്ന പരത്തിൽ ഉസിരിക്കുമ്പോൾ പരരൂപം ഏകാദേശമായിട്ട് വരും. ഇവിടുത്തെ പരരൂപം ഏതാണ്? ഏകാദേശം ഏതിന് വരും? ആക്കും ഊക്കും കൂടെ എന്ത് വരും? ഊ അപ്പാ ഉസ് അപുസ് അപുഹു അപ്പാ തപാതാം അപുഹു അപുഹു. ബാക്കിയെല്ലാം സിമ്പിളാണ്. ആ പ സിച്ച് സിപ്പ് ഇത് സ്വീകാർ ലോകം. ആ പാ സാതിസ്ഥാപുബാബുഭ്യസിത പരസ്യേഷു സിച്ചിനു ലുക്ക് അപാ സിപ്പിലസ് അപാസ് ലുത്തു വിസർഗം വരുമ്പോ അപാഹ അപ്പാ സിച്ച് പരത്തിൽ സ്വിച്ചിലോക്ക് അപാ തം അപ്പാ സ്വിച്ച് ത സ്വിച്ചിലോക്ക് അപ്പാ ത അപ്പാ സ്വിച്ച് പരത്തിൽ അം സ്വിച്ചിലോക്ക് അപ്പാ അം എന്തുവരുന്നു? അപ്പാം പൂർവരൂപം വരുന്നു. അപ്പാ സ്വിച്ച് ബസ്സാണോ? അപ്പാ സു വ എന്തുവരുന്നു? സ്വിച്ച് ലോക്ക് അപ്പാ വാ അപ്പാ സ്വിച്ച് സ്വിച്ച് ലോക്ക് അപ്പാ വൈകുന്നു വരുന്ന രൂപങ്ങൾ അപാതാം അപുഹു അപാഹ അപാതം അപാത അപാം അപാവ അപാമ അപാമ വയം അപാമ ഇവിടെ വരുന്നു. അടുത്ത് വരുന്ന റങ്ങ് സിമ്പിളാണ്, ഇട്ട് വരുന്നില്ല. അതുകൊണ്ട് ഇട്ട് വന്നില്ലെങ്കിൽ എളുപ്പമാണ്. അ പ സ്യ തീ ഇതസ്യകാലോ അപാസ്യ അപാസ്യ എല്ലായിടത്തും അപാസ്യ എന്ന് പറയും. അപാസ്യ താം അപാസ്യൻ അപാസ്യ അപാസ്യ തം അപാസ്യ അപാസ്യം അപാസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.